ബത്ലഹേമിൽ പുൽത്തൊഴുത്തിലായി കണ്ടു നിന്നെ പൈതലേശുവേ. ഹല്ലേലൂയ ഗീതി പാടിടാം നിത്യനായ ദൈവമേ. ഞങ്ങൾ ബത്ലഹേമിൽ പുൽത്തൊഴുത്തിലായി കണ്ടു നിന്നെ പൈതലേശുവേ. ഹല്ലേലൂയ ഗീതി പാടിടാം നിത്യനായ ദൈവമേ. ഞങ്ങൾ ബത്ലഹേമിൽ പുൽത്തൊഴുത്തില വെൺമുഖിലും ചന്ദ്രികയും തൂവാനത്തുമ്പികളും കിന്നരങ്ങൾ മീട്ടി നിൽക്കവേ. വെൺമുഖിലും ചന്ദ്രികയും തൂവാനത്തുമ്പികളും കിന്നരങ്ങൾ മീട്ടി നിൽക്കവേ. കണ്ണിൽ കരിമഷിയുടെ കൂട്ട് മേയിൽ മലരിതളിൻ്റെ ചേല് അരികിൽ നീക്കിണുങ്ങുന്നു ഇരുളും മനവും തെളിയുന്നു. ബത്ലഹേമിൽ പുൽത്തൊഴുത്തിലായി കണ്ടു നിന്നെ പൈതലേശുവേ. ഹല്ലേലൂയ ഗീതി പാടിടാം നിത്യനായ ദൈവമേ. ഞങ്ങൾ ബത്ലഹേമിൽ പുൽത്തൊഴുത്തില ആട്ടിടയ മാലാഘമാർ രാജാക്കന്മാരുമെത്തി കാഴ്ചയേകി നിന്നെ വാഴ്ത്തിയോ. ആട്ടിടയ മാലാഘമാർ രാജാക്കന്മാരുമെത്തി കാഴ്ചയേകി നിന്നെ വാഴ്ത്തിയോ. ചുണ്ടിൽ മധുമഴയുടെ സ്മേരം കാറ്റിൽ തകിലടിയുടെ മേളം അഴകായി നീ ചിരിക്കുമ്പോൾ നിഴലും തെളിവായി പുലരുന്നു. ബത്ലഹേമിൽ പുൽത്തൊഴുത്തിലായി കണ്ടു നിന്നെ പൈതലേശുവേ. ഹല്ലേലൂയ ഗീതി പാടിടാം നിത്യനായ ദൈവമേ. ഞങ്ങൾ ബത്ലഹേമിൽ പുൽത്തൊഴുത്തിലായി കണ്ടു നിന്നെ പൈതലേശുവേ. ഹല്ലേലൂയ ഗീതി പാടിടാം നിത്യനായ ദൈവമേ. ഞങ്ങൾ ബത്ലഹേമിൽ പുൽത്തൊഴുത്തിലായി.